ദർശനം ദ്വൈതത്തിന്റെ ആണിക്കല്ലാണ് ഈ പറയുന്നത്. ആ ദ്വൈതത്തിൽ പറയുന്ന എല്ലാ സിദ്ധാന്തങ്ങളും ഇങ്ങനെ പല പല പ്രക്രിയകൾ ഇതെല്ലാം പറയുന്നത് അധ്യാരോപത്തിലാണ്. ഇവിടെ ഒരു പ്രപഞ്ചമുണ്ടെന്നും പ്രപഞ്ചത്തിനൊരു സൃഷ്ടാവുണ്ടെന്നും അത് ഈശ്വരനാണെന്നും എല്ലാം അംഗീകരിച്ചുകൊണ്ട് പറയുകയാണ്. അതെന്തുകൊണ്ട് പറയുന്നു? പ്രപഞ്ചം നമ്മുടെ മുമ്പിലുണ്ട്, നമ്മളെ അനുഭവിക്കുന്നു. അപ്പോൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രപഞ്ചത്തിന് ഒരു സമാധാനം പറയുന്നു. അതുകൊണ്ട് അധ്യാരോപം എന്ന് പറഞ്ഞാൽ തന്നെ മനസ്സിലായി കാണണം ഈ അധ്യാരോപം എന്ന് പറയുന്നതൊക്കെ എന്തിനു വേണ്ടി പറയുന്നു? അപവദിക്കാൻ, ഇതെല്ലാം നിഷേധിക്കാൻ വേണ്ടി പറയുന്നതാണ്. അതാണ് അടുത്ത അപവാദ ദർശനം പറയുന്നത്. ഇത് എവിടുന്ന് വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് അദ്വൈതത്തിന്റെ ഒരു രീതിയാണ്. വേറെ ആരും ഇത് സ്വീകരിക്കില്ല. വേറെ ദാർശനികന്മാര് വേറെ ആരും ഇങ്ങനെ ഒരു ഇടപാട് സ്വീകരിച്ചിട്ടില്ല. ഈ ശങ്കരാചാര്യർക്ക് മുമ്പേ ഉള്ളതാണ്. ശങ്കരാചാര്യർക്ക് മുമ്പ് ഇത് ഇത് പറഞ്ഞിരുന്ന ആചാര്യന്മാരുണ്ടായിരുന്നു. അത് ആരാണെന്നുള്ള കാര്യത്തിൽ തർക്കം എല്ലാം ഉണ്ട്. എന്തായാലും അതിനു മുമ്പേ ഇതുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ പറയുന്ന കാര്യങ്ങൾ സിദ്ധാന്തം എന്നുള്ള ഒരു രീതിയിൽ ഈ അധ്യാരോപത്തിൽ എന്തൊക്കെ പറയുന്നുണ്ടോ, സ്വപ്നത്തെ പോലെ സൃഷ്ടിച്ചു, മായാവിയെ പോലെ സൃഷ്ടിച്ചു, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് ഈ പറയുന്ന മുഴുവൻ ഇപ്പൊ പറഞ്ഞു വയ്ക്കുന്നത് ഇതൊരു സിദ്ധാന്തമായി നിലനിർത്താൻ വേണ്ടിയിട്ടല്ല, അടുത്ത് ഇതിനെ അപവദിക്കാൻ വേണ്ടിയിട്ട് പറയുന്നു. ഇത് എന്ന് വെച്ചാൽ അദ്വൈതത്തെ സംബന്ധിച്ച് ഈ പറയുന്ന കാര്യങ്ങളൊന്നും പരമാർത്ഥമാണ്. പിന്നെ ഈ കാണുന്ന പ്രപഞ്ചത്തിന് ഒരു വിശദീകരണം പറയുന്നു അത്രേ ഉള്ളൂ. ആ വിശദീകരണം എന്ന് പറയുന്നത് ആത്യന്തികമായ ഒരു സത്യമായിട്ടല്ല പറയുന്നത്, ഒരു വിചാര രീതി പ്രക്രിയ എന്ന് പറയും. ശങ്കരാചാര്യർ പറയുന്നു, അത് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, അധ്യാരോപ അപവാദാഭ്യാം നിഷ്പ്രപഞ്ചം പ്രപഞ്ചത്തെ, അതിന്റെ ചുവട് പിടിച്ചാണ് ഈ പറയുന്നത്. അധ്യാരോപ അപവാദങ്ങളിലൂടെ ഈ വിശദീകരിക്കുന്ന മുഴുവൻ നിഷ്പ്രപഞ്ചമായിരിക്കുന്നു എന്ന് വെച്ചാൽ പ്രപഞ്ചരഹിതമായിരിക്കുന്ന ബ്രഹ്മത്തെ വ്യാഖ്യാനിക്കുകയാണ്. ഇതൊക്കെ ബ്രഹ്മത്തിന്റെ വ്യാഖ്യാനമാണ്. ബ്രഹ്മത്തിന്റെ വ്യാഖ്യാനം എന്ന് പറയുമ്പോൾ ഇത് ശരിക്കും പ്രപഞ്ചത്തിന്റെ വ്യാഖ്യാനമല്ല. നിഷ്പ്രപഞ്ചം എന്ന് പറയുന്നത് ബ്രഹ്മത്തെയാണ്. ബ്രഹ്മം എന്ന് പറയുന്നത് പ്രപഞ്ചമില്ലാത്തതാണ്. ആ ബ്രഹ്മത്തേനും കൂടെ തത്വം എന്ന് പറയുന്നു. ആ തത്വത്തെയാണ് വ്യാഖ്യാനിക്കുന്നത്. അടുത്ത് അപവാദർശനത്തിൽ പറയുമ്പോൾ ചിത്ത് എന്ന് മറ്റും പറയും, ചൈതന്യം. അതാണ് ബ്രഹ്മം. അപ്പൊ അത് അധ്യാരോപ അപവാദാഭ്യാം നിഷ്പ്രപഞ്ചം പ്രപഞ്ചത എന്ന് പറയുന്നത് ശങ്കരാചാര്യരുടെ സ്വന്തം വാക്യമാണ്. ഭഗവത്ഗീതയിൽ 13-ാം അധ്യായത്തിന്റെ 13-ാം മന്ത്രത്തിന്റെ ശ്ലോകത്തിന്റെ വ്യാഖ്യാനത്തിൽ ഭാഷ്യത്തിൽ ശങ്കരാചാര്യർ എഴുതിയിരിക്കുന്നതാണ്. അതായത് സർവത പാണിപാദം തത് സർവതോക്ഷി ശിരോമുഖം സർവതശ്രുതിമല്ലോക സർവം ആവൃത്തെ തിഷ്ടതി എന്ന് തുടർന്ന് സർവേന്ദ്രിയ ഗുണാഭാസം എന്ന് പറഞ്ഞു. ഒരുപാട് കൈയും കാലും ഒക്കെ ഉള്ളതാണ്, ഒരുപാട് കണ്ണും മൂക്കും ചെവിയും തലയും ഒക്കെ ഉള്ളതാണ് ദൈവം എന്ന് പറയും. അപ്പൊ അവിടെ ഇതെന്താ ഇങ്ങനെ പറയുന്നത്? ഏകനായ ദൈവത്തിന് ഒരുപാട് കൈ കാലമൊക്കെ വരുന്ന അപ്പോഴാണ് ഈ പറഞ്ഞിരിക്കുന്നതൊക്കെ ഒരു അധ്യാരോപം. എന്ന് വെച്ചാൽ ആരോപിച്ച് പറഞ്ഞിരിക്കുകയാണ്, സത്യമല്ലാത്തത് ഉണ്ടെന്ന് പറഞ്ഞിരിക്കുകയാണ്, അതാണ് ആരോപിച്ച് പറയും. രജ്ജസർപ്പ ന്യായം എന്ന് പറയുന്ന ഉദാഹരണം അതുപോലെ പറയുകയാണ്. അതുകൊണ്ട് ഈ പറയുന്ന നമ്മള് ഇങ്ങനെ ഈശ്വരൻ സൃഷ്ടിച്ചു, ഒരു ശക്തി സൃഷ്ടിച്ചു എന്നൊക്കെ പറയുമ്പോ ഇതൊക്കെ ഒരു വാസ്തവം പറയുകയാണ്, സത്യം പറയുന്നു എന്നുള്ള അർത്ഥത്തിലല്ല. വേണമെങ്കിൽ ഇതിനൊക്കെ ഒരു താത്കാലിക സത്യം എന്ന് പറയാം. താത്കാലിക സത്യം എന്ന് വെച്ചാൽ ഇപ്പൊ പ്രപഞ്ചം നമ്മൾ അനുഭവിക്കുന്നു, നമുക്ക് സത്യമാണെന്ന് അനുഭവപ്പെടുന്നു. അങ്ങനെ സത്യമാണെന്ന് അനുഭവപ്പെടുകയാണെങ്കിൽ അവിടെ ചോദ്യം ഉണ്ടാവും, എങ്ങനെ വന്നു, ആരുണ്ടാക്കി. ഇപ്പൊ സത്യമാണെന്നുള്ള നമ്മുടെ തോന്നല്ല, അനുഭവം, അതിനെ അംഗീകരിച്ചുകൊണ്ടൊരു സമാനം പറയുന്നു എന്നേ ഉള്ളൂ. അതാണ് അധ്യാരോപം എന്ന് പറയുന്നത്. പിന്നെ എടുത്തു പറയാൻ കാരണം ഇതിന്റെ വ്യാഖ്യാനങ്ങൾ എഴുതിയിരിക്കുന്നു. ഒരു വ്യാഖ്യാനത്തിലും ഞാൻ കണ്ടതിൽ വേറെ വ്യാഖ്യാനം എല്ലാം ഞാൻ കണ്ടിട്ടില്ല. ഇങ്ങനൊരു കാര്യം ഈ വ്യാഖ്യാതാക്കൾക്കൊന്നും അറിയത്തില്ല. എന്താണ് ഇങ്ങനെ അധ്യാരോപ അവബോധ ന്യായം എന്ന് പറയുന്നത്? ശങ്കരാചാര്യർ പറഞ്ഞിട്ടുണ്ടെന്ന് ഈ കാര്യമൊന്നും ഒരു വ്യാഖ്യാനത്തിന് ഞാൻ കണ്ടില്ല. ശങ്കരാചാര്യർ പറയുന്നത് എന്താണ്? തഥാഹി സമ്പ്രദായ വിദാം വചനം. സമ്പ്രദായ വിത്തായ അദ്വൈത സമ്പ്രദായത്തെ അറിയാമെന്നുള്ള ആചാര്യൻ പറഞ്ഞിരിക്കണതെന്നാണ് താൻ പറയുന്നു. അദ്വൈത സമ്പ്രദായത്തെ അറിയാമെന്നുള്ള ഏതോ ഒരാചാര്യൻ മുമ്പ് പറഞ്ഞു എന്നാണ് പറയുന്നത്. എന്ത് അധ്യാരോപവാദാഭ്യം നിഷ്പ്രപഞ്ചം എന്ന് വെച്ചാൽ അദ്വൈത സമ്പ്രദായത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണത്. ചെറിയ കാര്യമില്ല, അതിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നെ ഭാഷകാരന്റെ ഈ സിദ്ധാന്തം മുഴുവൻ കെട്ടിപ്പൊക്കിയിരിക്കുന്നത്. അപ്പോ ഇവിടെ അധ്യാരോപ അപവാദം എന്ന് പറയുന്ന രണ്ട് കാര്യങ്ങൾ ആദ്യം എടുത്ത് ഗുരു അത് ചർച്ച ചെയ്യും. അപ്പോൾ അത് ചർച്ച ചെയ്യുന്നവർക്ക് ഇങ്ങനെ അധ്യാരോപ അപവാദ ന്യായം എന്ന് പറഞ്ഞൊരു ന്യായം ഉണ്ടെന്നും ഭാഷ്യകാരനത് പറഞ്ഞിട്ടുണ്ടെന്നും അത് ഭാഷ്യകാരന് മുമ്പേ ഉള്ള ഒരു കാര്യമാണെന്നും എന്നുള്ള ഒരു വിവരവും ഇല്ലാത്തവരാണ് ഇതിന് വ്യാഖ്യാനം എഴുതിയിരിക്കുന്നത്. അവർ അധ്യാരോപമാവാതെന്ന് കേട്ടിട്ടുണ്ട്, പക്ഷെ അത് പോരാ, കാരണം അതിന് അത്രയും പ്രാധാന്യമുണ്ട്. അപ്പൊ അതുപോലും അറിയാത്തവരാണ് വ്യാഖ്യാനം എഴുതിയിരിക്കണമെങ്കിൽ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ പലയിടത്തും ഇവിടെ പറയുന്ന പോലെ വേതാള നഗരം തന്നെ ഈ പറയുന്നതെല്ലാം എന്തോ ഒരു വലിയ കണ്ടുപിടുത്തം ഗുരു നടത്തിയിരിക്കുകയാണ്. അത് ഇവര് ഇവിടെയൊക്കെ ആവർത്തിച്ച് പറയും. ഇത് ശങ്കരാചാര്യർ പറഞ്ഞതല്ല, ഗുരു പറയുന്നത് വേറെ സംഗതിയാണ് എന്നൊക്കെ പറയുന്ന വിഡ്ഢിത്തം ഇവിടെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. എന്നാ ഈ കാര്യമായിട്ട് അറിയത്തുള്ളൂ, ഇത് ശങ്കരാചാര്യർ പറഞ്ഞാണെന്നുള്ള കാര്യം. ബാക്കി മുമ്പോട്ട് വരുന്ന ഭാഗങ്ങൾ പോട്ടെ, അവിടെ വേണമെങ്കിൽ നമുക്ക് പറയാം ഇത് ഗുരു പറഞ്ഞിരിക്കുന്നു. ഈ അധ്യാരോപ അപവാദം എന്ന് പറയുന്നത് ശങ്കരാചാര്യർ പറഞ്ഞതാണോ എന്ന് പോലും അറിയാൻ വയ്യ. എവിടെ പറഞ്ഞെന്നറിയാം. ഇവരെഴുതി വെച്ചിരിക്കുന്ന വ്യാഖ്യാനങ്ങളൊക്കെ വായിക്കുമ്പോൾ സങ്കടവും വരും, ദേഷ്യവും വരും. എന്ത് ചെയ്യാൻ പറ്റും? രണ്ടും വരും. ഇന്ന് ആൾക്കാരെല്ലാം ഇതൊക്കെയാണ് ഭയങ്കര സംഗതിയായിട്ട് പൊക്കിക്കൊണ്ട് കിടക്കുന്നത്. എന്നിട്ട് കഴിയുന്നത്ര അവർ ശ്രമിക്കുന്നത് എന്താണോ, കർണാകരൂർ പറയുന്ന പോലെ ശങ്കരാചാര്യരെക്കാളും ഒരു പടി മേളിലാണ് ഗുരു എന്ന് സമർത്ഥിക്കാൻ വേണ്ടിട്ട് അതാ ശ്രമിക്കുന്നത്. എന്തോ ഒരു അപകർഷതാബോധം ഉള്ളിലിരിക്കും പോലെയാണ് സ്വയം തോന്നുന്നു ഗുരുവിന് അത്രയും വലുപ്പമില്ല എന്നതുകൊണ്ട് ഗുരുവിന് ഒരു പടി മേളിൽ വയ്ക്കാൻ വേണ്ടിയിട്ട് പോയി. ശങ്കരാചാര്യർ എന്ന് പറയുന്ന അദ്വൈതവാദിയാണ്, ഗുരുവിൻ്റെ അദ്വൈതവാദമല്ല അദ്വൈത അനുഭൂതിയാണ്, ഇങ്ങനെയൊക്കെ വെറുതെ തള്ളുകൾ മൊത്തം തള്ളി മറിക്കുകയാണ്. ഇവിടുത്തെ സംയോജനം പറയും, പ്രത്യേക പോയി പ്രസംഗിക്കുമ്പം പറയും ഇതിനൊക്കെ എവിടെയാ വ്യത്യാസം, എന്താണ് വ്യത്യാസം എന്നൊന്നും മനസ്സിലാക്കുമ്പോൾ. പിന്നെ ഈ പറയുന്ന കാര്യങ്ങൾ ശങ്കരായുടെ കാലശേഷം ഒരുപാട് മാറ്റങ്ങൾ വന്നതാണ്, വാസിഷ്ഠത്തിൽ വന്നത്. ഇവിടെ പറയുന്ന ഉദാഹരണങ്ങളെല്ലാം വാസിഷ്ഠത്തിൽ പറയുന്ന ഉദാഹരണങ്ങളാണ്, സർവോദാഹരണങ്ങൾ ഇതനുസരിച്ച് പറയുന്നതല്ല. അപ്പൊ അത് ആ ശങ്കരാചാര്യരുടെ ദർശനത്തിന് കാലം കൊണ്ടുവന്ന മാറ്റങ്ങളാണ്, അത് വന്നിട്ടുണ്ട്. അതിനെല്ലാം ഗുരുവ് കൊണ്ടിട്ടുണ്ട്. ഇനി ചെല്ലെഴുതിവെച്ചിരിക്കുന്നത് ഇത് വിശിഷ്ടാദ്വൈതികൾക്ക് സമ്മതമായ രീതിയിൽ പറഞ്ഞിരിക്കുകയാണ് ഇത് എന്നാണ്. ഈ ആശയങ്ങളൊക്കെ വിശിഷ്ടാദ്വൈതികൾക്ക് ഉണ്ടാകുന്ന മുമ്പേ ഉണ്ടായതാണ്. പിന്നെ എങ്ങനെയാണ് ഗുരു വിശിഷ്ടാദ്വൈതികൾക്ക് സമ്മതമായ രീതിയിൽ ഇതൊക്കെ പറഞ്ഞെന്ന് പറയുന്നു? തള്ളിക്കയറ്റുക, തള്ളിപ്പൊക്കുക എന്നുള്ളതാണ് കാര്യം. എന്താണ് വിശദീകരിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ് അതൊക്കെ വെറുതെ ഇങ്ങനെ പറയുകയാണ്. അതുകൊണ്ട് ഇത് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ മനസ്സിലാക്കണം, ഈ പറയുന്ന മുഴുവൻ അദ്വൈതത്തിന്റെ ഭാഷയിൽ തന്നെ നിഷേധിക്കാൻ വേണ്ടി പറയും. ദൈവം സൃഷ്ടിച്ചു എന്നെല്ലാം പറയുന്നു, സൃഷ്ടിയില്ലെങ്കിൽ പിന്നെ ദൈവം അങ്ങനെ സൃഷ്ടിക്കുന്നു. അദ്വൈതത്തിന്റെ അവസാനം കൊണ്ട് സമർത്ഥിക്കുന്ന അതാണ്, എന്താണ്, ബ്രഹ്മം മാത്രമേ ഉള്ളൂ, ചൈതന്യം മാത്രമേ ഉള്ളൂ, രണ്ടാമതൊരു സൃഷ്ടിയില്ല. പിന്നെ എങ്ങനെ സൃഷ്ടിക്കും, ആര് സൃഷ്ടിക്കും, എന്ന് സൃഷ്ടിച്ചു, അത് അതിന്റെ സിദ്ധാന്തം, അദ്വൈത സിദ്ധാന്തം. അധ്യാരോപം എന്ന് പറയുന്നതോ രണ്ട് രീതിയിൽ, ഒന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന അനുഭവിക്കുന്ന പ്രപഞ്ചത്തിന് അദ്വൈതം കൊടുക്കുന്ന ഒരു വിശദീകരണം, അതൊന്ന്. രണ്ടാമത് അദ്വൈത സിദ്ധാന്തത്തിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു വഴി, വിചാര മാർഗം, അതാണ് അധ്യാരോപം. ഇങ്ങനെ ചിന്തിച്ച് നമ്മുടെ അനുഭവത്തിലുള്ള പ്രപഞ്ചത്തെ മനസ്സിലാക്കിയിട്ട് അദ്വൈതം എന്ന് പറയുന്ന തത്വത്തിലേക്ക് എത്തിച്ചേരും. അധ്യാരോപം എന്ന് പറയുന്നത് സിദ്ധാന്തത്തിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു വഴി, അങ്ങനെയൊക്കെയാണ് പറയുന്നത്. അതുകൊണ്ടിപ്പോ ഇവിടെ പറഞ്ഞു ഈശ്വരൻ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞു. അപവാദത്തിനുമ്പോൾ പറയും എന്താണ്, അങ്ങനെ ഈശ്വരൻ നിന്ന് വേറിട്ടൊരു പ്രപഞ്ചമില്ല, അങ്ങനെ ഒരു പ്രപഞ്ചത്തെ സൃഷ്ടിക്കാൻ ഈശ്വരനില്ല. ഈ പറഞ്ഞെല്ലാം തീർന്നു, ചൈതന്യം മാത്രമേ ഉള്ളൂ. എന്നാ പറയും, അസ്ഥിച്ച് സദ്ഘനം സർവം അടുത്ത് പറയും. നമ്മുടെ അനുഭവത്തെ നിങ്ങൾ കണക്കിലെടുക്കുകയാണെങ്കിൽ എല്ലാം സത്തായി അറിയുക. അല്ലാതിനെ നിഷേധിച്ചിട്ട് അറിയണമെങ്കിൽ എന്താണ് അപവാദം. അപവാദ യുക്തി എന്ന് പറയും. അധ്യാരോപം എന്ന് പറയുന്നത് ഒരു യുക്തിയാണ്, അപവാദം എന്ന് പറയുന്നത് ഒരു യുക്തിയാണ്. അങ്ങനെ അതിലൂടെ, നിഷേധത്തിലൂടെ അറിയണമെങ്കിൽ എല്ലാം അറിവായിട്ടറിയുക. അറിവിൽ ബാക്കി എല്ലാത്തിനും നിഷേധിച്ചു. ഈ ഒരു ശൈലിയാണ് പറയുന്നത്. അത് അധ്യാരോപം അപവാദം എന്ന് പറയുമ്പോൾ തന്നെ അത് പ്രത്യേകിച്ചൊരു അനുഭൂതിയെ കുറിച്ചൊന്നുമല്ല പറയുന്നത്. ഈ പറയുന്ന യുക്തിയിലൂടെ എങ്ങനെ സിദ്ധാന്തത്തെ ബോധ്യപ്പെടണം, ഒരാൾക്ക് സംശയമില്ലാതെ എങ്ങനെ ബോധിക്കാം എന്നുള്ള കാര്യം പറയുന്നു. യുക്തിയിലൂടെ എന്ന് പറയുമ്പോൾ വിചാരത്തിലൂടെ, അതാണ് ഇവിടെ പറയുന്നത്. അനുഭവം എന്നൊക്കെ പറയുന്നത് സമാധിയെ കുറിച്ച് പറയുമ്പോഴാണ് അനുഭവം എന്ന് പറയുന്നത്. ഇവിടെയാണ് സമാധിയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, അവിടെ പറയാം അത് അനുഭവത്തെ കുറിച്ചാണ് പറയുന്നത്. ഇവിടെ സമാധിയെ കുറിച്ചല്ല പറയുന്നു. അധ്യാരോപം അവവാദം എന്ന് പറയുന്ന രണ്ട് യുക്തികളിലൂടെ തത്വത്തെ വിശദീകരിക്കുന്നു. ദർശനം എന്ന് പറയുന്നതാണ്. ദർശനം എന്ന് വെച്ചാൽ അറിവ് എന്നേ അർത്ഥമാണ്. അധ്യാരോപത്തെ സംബന്ധിച്ചുള്ള അറിവ്, അപവാദത്തെ സംബന്ധിച്ചുള്ള അറിവ്, ഒരാള് ശരിയായ അറിവ്. അപ്പോൾ ആ അധ്യാരോപത്തെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്, ആ തത്വത്തെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പല ഉദാഹരണങ്ങളോടെ പറഞ്ഞ് മനസ്സിലാക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഈശ്വരന് ശക്തി എന്ന് പറയുന്നത് അപവാദത്തിൽ രണ്ട് സ്വീകരിക്കാൻ പറ്റില്ല. അപ്പോൾ ആ ശക്തി ഒന്നിൽ പറയും ശക്തിയില്ലാത്തതാണ്, ഒരു തരത്തെ അങ്ങനെ പറയും. അല്ലെങ്കിൽ എന്ത് പറയും? ശക്തി ഈശ്വരൻ തന്നെ. രണ്ട് രീതിയിലും പറയാം. രണ്ട് രീതി പറഞ്ഞാലും അത് അപവാദമാണ്. ഈ ശക്തിവാദം എന്ന് പറയുന്നത് ശരിക്കും മീമാംസകരുടെയാണ്. അവരാണ് ഈ ശക്തിവാദം കൊണ്ട് അപ്പോ അദ്വൈതത്തിൽ ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടി പോലെയുള്ള കാര്യങ്ങൾ അത് ശക്തി കൊണ്ടുവരാതെ അതിനെ വിശദീകരിക്കാൻ പറ്റില്ല. സൃഷ്ടി സംഭവിച്ചു എന്ന് പറയണമെങ്കിൽ ശക്തി ഒന്ന്, ശക്തി എന്ന് പറയുന്നത് അങ്ങനെ കൽപ്പിക്കുകയാണ്. ശക്തി എന്ന് പറയുന്നത് അനുമാനത്തിലൂടെ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്. അനുമതിയിലൂടെ എങ്ങനെ ശക്തി അറിഞ്ഞു? അനുമതിയിലൂടെ അറിയുന്നു. അതിന് സാധാരണ പറയുന്ന ഉദാഹരണം പഠിച്ചിട്ടുണ്ട്. അഗ്നി ദഹിപ്പിക്കുന്നു, പൊള്ളുന്നു ദേഹത്തോട്ട്. അപ്പൊ ഈ അഗ്നി നമ്മളെ പൊള്ളിക്കുമ്പോൾ അഗ്നിയാണോ നമ്മളെ പൊള്ളിക്കുന്നത്? അതേ, അഗ്നിയിലുള്ള ഒരു ശക്തിയാണ്. അപ്പോ പ്രാചീന മീമാംസകരും മറ്റും പറയും, വെറും അഗ്നിയല്ല പൊള്ളിക്കുന്നത്, അഗ്നിയിലിരിക്കുന്നവര് ശക്തിയാണ്, അതിലൊരു പൊള്ളിക്കുന്ന ശക്തിയാണ്. അതവരുടെ ഒരു വാദമാണ്, പറയുന്നതൊക്കെ ഓരോ വാദങ്ങളാണ്. അതെങ്ങനെ നിങ്ങൾക്ക് മനസ്സിലായി? അതിനവർക്ക് അവരത് തെളിയിക്കുന്നത് വളരെ വിചിത്രമായ രീതിയിലാണ്. അവർ പറയുന്നത് ചന്ദ്രകാന്തമണി എന്ന് പറയുന്ന ഒരു മണിയുണ്ട്. ആ മണി അഗ്നിയുടെ അടുത്ത് വെച്ചിട്ട് അഗ്നിയെ തൊട്ട് കഴിഞ്ഞാൽ അഗ്നി പൊള്ളത്തില്ലെന്ന് അവർ പറയുന്നു. അതെന്താ പൊള്ളാത്തത്? ചന്ദ്രകാന്തമണി വെച്ചിട്ട് അഗ്നി തൊട്ടാ പൊള്ളാത്ത. ആ ചന്ദ്രകാന്തമണി അഗ്നിയിലുള്ള ആ ശക്തിയെ നശിപ്പിച്ചോളാം, അല്ലെങ്കിൽ അതിനൊരു പ്രതിബന്ധം ഉണ്ടാകും. രണ്ടായാലും ഫലം ഒന്നേ, ഒന്നിൽ ആ ശക്തിയെ നശിപ്പിച്ചു, അല്ലെങ്കിൽ ആ ശക്തി പ്രവർത്തിക്കാതെയാക്കി നിർവീര്യമാക്കിയ നിർവീര്യമാക്കിക്കളഞ്ഞു. ചന്ദ്രകാന്തമണി ഇങ്ങോട്ട് എടുത്ത് മാറ്റിക്കഴിഞ്ഞാലോ അങ്ങോട്ട് കൈവച്ചു കൊടുത്തപ്പോൾ അപ്പൊ അഗ്നിയല്ലല്ലോ പൊള്ളിക്കുന്നത്. അഗ്നി അതിൽ തന്നെ പല അഭിപ്രായങ്ങളുണ്ട്. ആ ശക്തിയോടുകൂടി അഗ്നി പൊള്ളിക്കുന്നു, അല്ലെങ്കിൽ ശക്തി പൊള്ളിക്കുന്നു, രണ്ട് രീതിയിലും പറയാം. ആ അങ്ങനെയൊക്കെ ഒരുപാട് അതിന് അത് കെട്ടുപോകില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയായി ചന്ദ്രകാന്തമണി? അങ്ങനെ ഒരു മണി എവിടെയായി? ദുജാത് പറയുന്നത് പണ്ടുണ്ടായിരുന്നതാണ്. പണ്ടുണ്ടായിരുന്ന വെച്ചും കൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആർക്കിങ്ങനെ സമ്മർദ്ദിക്കാൻ പറ്റും? പണ്ട് ഞാൻ പിന്നെ ഇത് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് കാശി ഈ ചന്ദ്രകാന്തമണിയെ കുറിച്ച് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു എവിടെയായി ചന്ദ്രകാന്തമണി ഉള്ളത്? പിന്നെ അഗ്നിയുടെ അടുത്ത് വെച്ചാൽ കൊള്ളാത്ത ചോദിച്ചു. അപ്പോൾ പഠിപ്പിക്കുന്ന ആചാര്യം പറഞ്ഞു അത് പണ്ടുണ്ടായിരുന്നാണ്, ഇപ്പം ഇല്ലാന്ന്. ഇങ്ങനെ പറഞ്ഞു. അപ്പോ അവിടെ ഇരുന്നവർ, ഇപ്പോഴും എനിക്ക് ആളിന് ഓർമ്മയുണ്ട്, ഒരു പാവം സ്വാമിയാണ് അവര് മധ്യപ്രദേശുകാർ. ഇവിടെ പറഞ്ഞു, ഉടൻ ചാഴി പറഞ്ഞു, ചന്ദ്രകാന്തമണി ഞാൻ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. എവിടെ? ഞങ്ങളുടെ ഗ്രാമത്തിന്റെ ഒരു അമ്പലത്തിലുണ്ടെന്ന് പറഞ്ഞു ചന്ദ്രകാന്തമണി എന്ന് പറഞ്ഞു. എന്നൊക്കെ പറഞ്ഞു, ആൾക്കാർക്ക് പറയുന്നതിനൊന്നും ഇല്ലല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നമുക്ക് പോകാന്ന് പറഞ്ഞു. അത് കണ്ടിട്ട് ഇനി പഠിച്ചാൽ മതി, ഞാനും കൂടെ നമുക്ക് രണ്ടുപേർക്കും കൂടെ പോവാം ആ ഗ്രാമത്തിൽ പോയ ചന്ദ്രകാന്തമണി ഒന്ന് കാണുമെന്ന് പറഞ്ഞു. നമ്മൾ പറഞ്ഞു, അതിപ്പോ അവിടെ നിന്ന് ആരെങ്കിലും എടുത്തുകൊണ്ട് പോയെന്നെങ്ങനെ അറിയാം? നമ്മൾ വണ്ടി പോയിരിക്കും മുടക്കി അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇത് വളരെ വിലപിടിപ്പുള്ള സാധനമാണ്, ചിലപ്പോൾ ആരെങ്കിലും എടുത്തുകൊണ്ട് പോയി പോയി നോക്കാം. അപ്പോ എന്തായാലും നമുക്കറിയാൻ പറ്റുമല്ലോ, നമുക്ക് അതിന്റെ പിറകെ പോയാൽ ഒന്ന് കണ്ടുപിടിക്കാന്ന് പറഞ്ഞു. ആ അത് കേട്ടിട്ട്, ഇത് കേട്ടിട്ടാണ് ചന്ദ്രികയിൽ അലിയുന്ന ചന്ദ്രകാന്തമാണെന്നാണ്. ചന്ദ്രിക എന്ന് പറഞ്ഞാൽ ഒട്ടും ചൂടില്ലാത്ത വെളിച്ചമാണ്. അതിൽ അലിഞ്ഞു പോകുന്നത് ഈ തീയുടെ അടുത്തുകൊണ്ട് വെച്ചാൽ എന്ത് ചെയ്യും? അലിയത്തില്ല. അപ്പൊ ഇങ്ങനെയുള്ള വിശ്വാസങ്ങളിലാണ് ഈ സിദ്ധാന്തങ്ങളൊക്കെ നിൽക്കുന്നത്. അവസാനം പറഞ്ഞു പറഞ്ഞു വന്നപ്പോൾ പുള്ളി പറഞ്ഞു, ഞാൻ കണ്ടിട്ടില്ല എന്നായി അവസാനം. ഞാൻ നേരിട്ട് കണ്ടതല്ല, അത് കണ്ടവരെന്നോട് പറഞ്ഞതെന്നായി. ഭൗതികമായ ഭൗതിക പ്രപഞ്ചത്തിലുള്ള ഏതെങ്കിലും വസ്തുക്കളൊക്കെ ആണെങ്കിൽ അതൊക്കെ എന്നും കാണൂടെ, ഇല്ലാതായി പോകത്തില്ലല്ലോ. പത്മനാഭസ്വാമിയുടെ അവിടെ എവിടുന്ന് അവിടെ എവിടെ സാധനം ലോകത്തുണ്ടായാലേ അത് കാണത്തുള്ളൂ. എവിടെയെങ്കിലും കൊണ്ട് വയ്ക്കണമെങ്കിൽ അത് എവിടെയെങ്കിലും വേണ്ടേ? പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ അകത്തിരിക്കുന്ന മുഴുവൻ സാധനത്തിന്റെയും കണക്കെടുത്ത് അവര് ഒരറ മാത്രം തുറന്നില്ല, ബാക്കിയെല്ലാം തുറന്ന് കണക്കെടുത്ത്. ആ ഒരറ തുറക്കാത്തൊരു പക്ഷെ അതിനകത്തുള്ളതെല്ലാം മാറ്റിയിരിക്കും, അതുകൊണ്ടായിരിക്കും തുറക്കാത്ത. അപ്പൊ അതിന്റെ അകത്തുള്ള ലിസ്റ്റിലൊന്നും ചന്ദ്രകാന്തമണിയില്ല. അങ്ങനെ ചന്ദ്രകാന്തമണി എന്നൊക്കെ പറഞ്ഞു ഉണ്ടെങ്കിൽ ഇന്നും കാണണം അതൊക്കെ. കാരണം ഈ ഭൗതികമായ ഒരു വസ്തു എന്ന് പറഞ്ഞാല് മണ്ണിൽ നിന്ന് കുഴിച്ചെടുക്കുന്നുണ്ടോ അല്ലെങ്കിൽ മണ്ണിന്റെ പുറത്തുള്ളതൊക്കെ ആണെങ്കിൽ അത് എന്നും കാണും, അത് എവിടെയെങ്കിലും കാണും. അപ്പോ ഒരു സാധനം ഉണ്ടായിരുന്നു നശിച്ചു പോയി എന്ന് പറയുന്നത് സംഭവിക്കുന്ന കാര്യം. അതിപ്പോ പറഞ്ഞു പറഞ്ഞു പറഞ്ഞു എന്തെല്ലാം പ്രസിദ്ധമാകുന്നു, നമ്മള് വെറുതെ അങ്ങ് പറഞ്ഞാ മതി. എന്ന് വെച്ചാ എന്താണ് പ്രസിദ്ധമായ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. അറുകൊല പ്രസിദ്ധമായിട്ടില്ല, ഉണ്ടായിട്ടാണോ? ഉണ്ടായിട്ടാണോ അറുകൊല പ്രസിദ്ധമായ? പനയിലിരിക്കുന്ന കളിയങ്കാട്ട് നീതി പ്രസിദ്ധമായിട്ടാണോ? ഇപ്പൊ അവിടെയും കാണുന്നില്ലല്ലോ, പണ്ടുണ്ടായിരുന്നു, ഇപ്പൊ ഇല്ല. ഇതൊക്കെ ഉണ്ടായിട്ടാണോ? സീരിയലൊക്കെ ഉണ്ട്, പ്രേതം ഇതെല്ലാം എന്തെല്ലാം. അപ്പൊ ഇതൊക്കെ ഉണ്ടാവണമെന്നൊന്നുമില്ല, കുട്ടിച്ചാത്ത ഉണ്ടായിട്ടാണോ? ഇതൊക്കെ ഇങ്ങനെ പ്രസിദ്ധമാക്കുന്ന കണ്ടേ ആൾക്കാരുടെ വിശ്വാസത്തെ ഇങ്ങനെ. അതുപോലെ ഒരു സാധനമാണിത്, ഇതൊന്നും യാതൊരു അഡ്രസ്സും ഇല്ല. ഇവരൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പൊ ഇവർക്കൊക്കെ ആധാർ കാർഡ് ഉണ്ടാക്കേണ്ട അത്യാവശ്യമാണ് ഇവരെ കൊണ്ടുപോയിട്ട്. ഇതൊക്കെ മനുഷ്യന്റെ അന്ധവിശ്വാസങ്ങളാണ്, അതിനകത്തൊന്നും യാതൊരു കഴമ്പുള്ള കാര്യങ്ങളും. ഭൗതികമായ പ്രപഞ്ചത്തിൽ നമുക്ക് ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ എന്താണ് മകരവിളക്ക്, അതുപോലെയാണ് ഇതൊക്കെ. അന്വേഷിച്ച് അന്വേഷിച്ച് ചെല്ലുമ്പോഴാണ് മനസ്സിലാകുന്നത് എന്താണ് കൊളുത്തുന്ന സാധനമാണ്. 70s ഒക്കെ കേരളത്തിൽ മകരവിളക്കില്ലെന്ന് പറഞ്ഞാൽ അടി കിട്ടുമായിരുന്നു ഉറപ്പായിട്ട്. അതുപോലെയുള്ള അബദ്ധങ്ങൾ ആൾക്കാർ അറിവില്ലാതെയും ബോധപൂർവം പ്രചരിപ്പിക്കുന്ന കാര്യങ്ങൾ. അപ്പൊ അങ്ങനെ ഒരു ചന്ദ്രകാന്തമണി വെച്ചു കഴിഞ്ഞാൽ നശിച്ചു പോകും, എടുത്തു മാറ്റിയാൽ വീണ്ടും ഉണ്ടാകും. അല്ലെങ്കിൽ ഉത്തേജക മണിയുണ്ട്, സൂര്യകാന്തം അടുത്ത് വെച്ചു കഴിഞ്ഞാൽ അതിന് വീണ്ടും ശക്തി ഉണ്ടാവും. ഇങ്ങനെയൊക്കെ പറഞ്ഞ് അഗ്നിയിൽ നിന്ന് വേറിട്ട് എന്താണ് അതിനൊരു ഒരു ശക്തിയുണ്ട്, അതാണ് പൊള്ളിക്കുന്നതെന്ന് വേണമെങ്കിൽ ആ ശക്തിയും അഗ്നി എന്ന് പറയുന്ന കൂടെ ചേർന്നാണ് പൊള്ളിക്കുന്നത്. ഇത് ഇങ്ങനെ ആണ് ഈ ശക്തിവാദം വരുന്നത്. അപ്പൊ അഗ്നിയിൽ നിന്ന് വേറിട്ടൊരു ശക്തിയുണ്ട്, അത് പൊള്ളിക്കും, അല്ലെങ്കിൽ അഗ്നിയും ശക്തിയും കൂടെ ചേർന്ന് പൊള്ളിക്കും. അത് വേറിട്ടെന്ന് പറയാൻ കാരണം അഗ്നി ഇരിക്കുക തന്നെ ആ ശക്തി നശിക്കുകയും ചെയ്യും, ഉണ്ടാകുകയും ചെയ്യും, അല്ലെങ്കിൽ ആ ശക്തിക്ക് ഒരു പ്രതിബന്ധം വരും, പ്രതിബന്ധം മാറ്റാം. അപ്പോൾ അത് വേറെയാണ്. അപ്പൊ ശക്തി എന്ന് പറയുന്ന പ്രത്യേക ഒരു പദാർത്ഥത്തെ സ്വീകരിക്കുകയാണ് മീമാംസ. തർക്കന്മാരതിനെ ചോദ്യം ചെയ്ത് അവർ അത് അംഗീകരിക്കുന്നുണ്ട്. അതിന്റെ ആവശ്യമില്ലെന്ന് അവർ പറഞ്ഞു. ഇനി ഉണ്ടെങ്കിൽ തന്നെ അതിന്റെ ആവശ്യമില്ല. അങ്ങനെയാണ് ശക്തിവാദം വരുന്നത്. അതിന്റെ അടിസ്ഥാനം തന്നെ വെറൊരു അന്ധവിശ്വാസമാണ്. പക്ഷെ ഇന്നും ഇവിടെ ഇരുന്ന് ഇതൊക്കെ പറയാം, വടക്കേ ഇന്ത്യയിലൊക്കെ പോയിട്ട് ഈ ശക്തിവാദം ഇങ്ങനെ ഇത് ഇത് വെറൊരു അന്ധവിശ്വാസമാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ അംഗീകരിക്കത്തില്ല. അതൊരു വിശ്വാസമാണ്, കടുത്ത വിശ്വാസം. ഇങ്ങനൊരു മണിയുണ്ട്, ആ മണിയില്ലെങ്കിൽ ഈ ശക്തിവാദം സമർത്ഥിക്കാനും പറ്റില്ല. തീയുടെ അടുത്ത് കൊണ്ട് വയ്ക്കുമ്പം ശക്തി നശിപ്പിക്കുന്ന ഒരു സാധനം വേണം. ഇല്ലെങ്കിൽ ശക്തിവാദം എന്ന് പറയുന്നത് ഈ തീയെന്ന് പറയുന്ന വാസ്തവം എന്താണ്? ഏതെങ്കിലും ഒരു ഫ്യുവൽ, വിറകായാലും മതി, ഹീറ്റ്, ഓക്സിജൻ, ഈ മൂന്ന് സാധനങ്ങൾ ഉണ്ടായാൽ തീ ഉണ്ടാവും. അത് അതിൽ നടക്കുന്ന ഒരു കെമിക്കൽ റിയാക്ഷൻ കൊണ്ടുണ്ടാവുന്നതാണ്. ഒരു കെമിക്കൽ റിയാക്ഷനാണ് ശരിക്കും. ആധുനിക ശാസ്ത്രം പറയുന്നത് മോളിക്യൂൾസിന്റെ വൈബ്രേഷനാണ്. ആ വൈബ്രേഷനാണ് ഹീറ്റായി വരുന്നത്, നമ്മളെ ചൂടായിട്ട് വരുന്നത്. ആ വൈബ്രേഷൻ കൊണ്ടുണ്ടാകുന്ന അതിവേഗത്തിലുള്ള വൈബ്രേഷൻ വരുന്നു. അത് ഭൗതികമായ ഒരു വസ്തുവാണ്. അതിൻ്റെ അതെന്ന് പറയുന്നത് ഇതാണ്, മോളിക്യൂൾസ് ആണത്, തന്മാത്രകളാണ് ആ തീ എന്ന് പറഞ്ഞ് നമ്മൾ കാണുന്നത്. അതിൻ്റെ അത് കൂടി കൂടി കൂടി കൂടി വന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് ഇലക്ട്രോൺസ് എല്ലാം വേർപെട്ടു പോകും. അപ്പോൾ അതിനെ പ്ലാസ്മ എന്ന് പറയും. ആ പ്ലാസ്മയാണ് സൂര്യൻ്റെ ഉള്ളിലൊക്കെ ഉള്ളത്. സൂര്യൻ്റെ കോറിലിരിക്കുന്ന പ്ലാസ്മയാണ്. അവിടെ എപ്പോഴും ഹൈഡ്രജൻ ഫ്യൂഷൻ നടന്ന് ഹീലിയമായി മാറുന്ന ഒരു പ്രക്രിയ അവിടെ നടക്കുകയാണ്. അപ്പോൾ അത് പ്ലാസ്മ രൂപത്തിലിരിക്കുന്നു. നമ്മുടെ ഇവിടെ വരുമ്പോഴത്തേക്ക് അത് റേഡിയേഷനായിട്ടും ലൈറ്റായിട്ടും ഹീറ്റായിട്ടും നമുക്കിവിടെ കിട്ടുന്നു രണ്ടുമായിട്ടും. ഇതിനെ കുറിച്ചൊക്കെ ഇന്ന് ആൾക്കാർക്ക് ഒരുപാട് പഠനങ്ങൾ നടത്തി, ഒരുപാട് ബോധമുണ്ട്. അപ്പോൾ അത് ശക്തിയാണ് എന്നൊക്കെ പറഞ്ഞു. ഈ ശക്തി എന്നൊക്കെ പറയുന്നതിന് ഒരു വലിയ കുഴപ്പമുണ്ട്. കാരണം പിന്നെ അവന് ചിന്തിക്കാൻ മുന്നോട്ട് പോകാൻ വയ്യാതായി പോവുകയാണ്. ഇനി എന്താണ്, എങ്ങനെ പൊള്ളുന്ന പറയുന്ന ഒരു ശക്തി തീർന്നുണ്ട്, ഇടപാട് തീർന്നു, അതോടുകൂടി തീർന്നു. ഈയൊരു പനിയും വരയിലും ഉണ്ട്, എന്താ സംഭവം, അത് കുട്ടിച്ചാത്തൽ പിന്നെ തീർന്നു. പിന്നെ അവൻ ഡോക്ടറെ അടുത്തും പോകത്തില്ല, മരുന്നും വാങ്ങിക്കത്തില്ല, ചികിത്സിക്കത്തില്ല, കുട്ടിച്ചാത്തലാണ് അതുണ്ടാക്കി എന്ന് പറയും പോലെയാണ് ഈ ശക്തി എന്ന് പറയുന്നത്. ഇന്ന് അങ്ങനെ ഒന്നിനെ സ്വീകരിക്കേണ്ട കാര്യമില്ല. ഇതെല്ലാം മോളിക്യൂൾസാണ്. അതിൻ്റെ വൈബ്രേഷൻ പലതരത്തിൽ വരുന്നതാണ്, ചൂടായിട്ടും അതിൻ്റെ തരംഗങ്ങളാണ് പ്രകാശമായിട്ടൊക്കെ നമ്മൾ കാണുന്നത്. അത് ഭൗതികമായ വസ്തുക്കളെ ഭൗതികമായി തന്നെ നമ്മൾ മനസ്സിലാക്കും. അപ്പോൾ ശക്തിവാദത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് തന്നെ ഒരു അന്ധവിശ്വാസത്തെയുമാണ്, സൂര്യകാന്തമണിയും ചന്ദ്രകാന്തമണിയും. പിന്നെ പക്ഷെ വടക്കേന്ത്യയിലൊക്കെ പഠിക്കുന്നവർക്ക് അവര് കാര്യങ്ങൾ മനസ്സിലാക്കുകയല്ല, വിശ്വസിക്കുകയാണ്. അതാ കുഴപ്പം. വിശ്വാസം വേണ്ടെന്ന് ഞാൻ പറയുന്നുണ്ട്, പക്ഷെ കാര്യങ്ങൾ ബോധ്യപ്പെടേണ്ട സ്ഥലത്ത് അത് ബോധ്യപ്പെടണം. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ചന്ദ്രകാന്തം, ചന്ദ്രകാന്തം എന്ന് പറയുന്നത് ഉണ്ടെങ്കിൽ കൊണ്ടു പോകാം, നമുക്കിപ്പോ പരീക്ഷിക്കാം. ഒരു തീപ്പെട്ടിയും കൊണ്ടുപോകാം. ചന്ദ്രകാന്തം എന്ന് പറയുന്നത് ചന്ദ്രികയിൽ അരിഞ്ഞു പോകുന്നതാണ്. ചന്ദ്രിക അരിഞ്ഞു പോകുന്ന കല്ലെങ്ങനെ എങ്ങനെ കിട്ടും? കാരണം എവിടെയെങ്കിലും കിടന്ന രാത്രി ചന്ദ്രൻ ഉദിക്കുമ്പോൾ അത് അരിഞ്ഞു പോകും. പിന്നെ എവിടുന്ന് കിട്ടും? അത് അരിഞ്ഞു പോകത്തില്ല. ചന്ദ്രൻ ഇത് അടിക്കാതെ സൂക്ഷിക്കണ്ടേ? പിന്നെ ഇതെങ്ങനെ സൂക്ഷിക്കും? മുറിക്കകത്ത് വെച്ചാലും ജനലിൽ കൂടെ എങ്ങാനും പ്രകാശം വന്നാൽ അതരിഞ്ഞു പോകും. അതൊരു കുട്ടിച്ചാത്തനാണത്. പക്ഷെ ഈ ഗ്രന്ഥങ്ങൾ മുഴുവൻ, ഈ ഗ്രന്ഥങ്ങൾ മുഴുവൻ ഈ ചന്ദ്രകാന്തം കണ്ണുകൂടി പറഞ്ഞു. ഇത് ഇങ്ങനെ പഠിച്ചു പഠിച്ചാണ് വടക്കേന്ത്യയിലൊക്കെ ഈ പണ്ഡിതന്മാരെന്ന് പറഞ്ഞ് പൊങ്ങി നടക്കുന്ന ആൾക്കാർ. പണ്ഡിതരെന്നൊക്കെ പറഞ്ഞ ഇതൊക്കെ അവന്റെ തലയിരിക്കുന്നു. ഇത്തരം അന്ധവിശ്വാസങ്ങളാണ് ഇവരുടെ തലയിരിക്കുന്നത്. ഒരു അടിസ്ഥാനമില്ലാത്ത ഇങ്ങനെയുള്ള കാര്യങ്ങൾ അംഗീകരിക്കും. ഇവിടെ ഉണ്ട് ഈ സാധനം എന്ന് ചോദിച്ചാൽ ഇങ്ങനെയൊക്കെ ഒരുപാട് കഥകളുണ്ട്. ആ പക്ഷിയൊക്കെ എവിടെ പോയി? ആ പോകുന്ന പോകില് ഓൺലൈനിൽ നോക്കി ഒരു കുട്ടിച്ചാത്തിനെ കൂടെ പിടിച്ചോണ്ട് പോകാം. ഓൺലൈനിലെ എല്ലാം ഇങ്ങനെ ഓൺലൈനിലെ എത്രയും ഭൂതങ്ങളെ കാണാം ഞാൻ കയ്യെ കയറി. അല്ല, ഓൺലൈനില് നാഗമാണിക്യം വിൽപ്പനയ്ക്കുണ്ട്, ലക്ഷങ്ങൾ വേണം. കുറഞ്ഞൊന്നും കൊടുക്കാൻ പറ്റില്ല. അത് വീട്ടിൽ കൊണ്ടുവച്ചു കഴിഞ്ഞാൽ പിന്നെ ലോട്ടറി അടിച്ചോണ്ടേയിരുന്നു നാഗമാണിക്യം. അങ്ങനെയൊക്കെ ഒരുപാട് സാധനമുണ്ട്. ഇറിഡിയം ഭയങ്കര പവറുള്ള അതുണ്ട്. അമ്പലങ്ങളൊക്കെ ചെന്ന ആൾക്കാർ കുത്തി പൊളിക്കുന്നു. ഇതൊക്കെ തട്ടിപ്പുകാർ ഇതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞല്ലേ തട്ടിക്കുന്നു. നാഗമാണിക്യം ഉണ്ടെന്ന് പറഞ്ഞു തട്ടിക്കുന്നു. ഇത് ഇന്നത്തെ കാലത്തും മനുഷ്യൻ, ഇന്നത്തെ കാലത്തും അന്ധവിശ്വാസികളുണ്ട്. നാഗമാണിക്യത്തിൽ കാശ് കൊണ്ട് കൊടുക്കുന്നവരുണ്ട്. അതിന് ഒരു പ്രധാനമായ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സിനിമയിലും സീരിയലിലൊക്കെ ഇത് കാണിക്കും. കാണിക്കുമ്പോൾ ആൾക്കാർ വിചാരിക്കുന്നു ഇതൊക്കെ ഉണ്ട് അവിടെ, അപ്പം ഇതൊക്കെ സംഘടിപ്പിക്കണമെന്ന് പറഞ്ഞ് ആൾക്കാർ എന്നെ പറയുക കാശും കൊണ്ടുപോകും. റൈസ് പുള്ളർ ഇങ്ങനെ ഒരുപാട് സംഗതികളുണ്ട്. അതുപോലെ ഒന്നാണ്. ശരി, അങ്ങനെ ഒന്നിരുന്നോട്ടെ. അതിന്റെ പേരിൽ ഒരുപാട് സിദ്ധാന്തങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി ഉണ്ടാക്കി ഉണ്ടാക്കി ഈ സിദ്ധാന്തങ്ങളൊക്കെ കാണാതെ പഠിച്ചിട്ട് പിന്നെ പണ്ഡിതന്മാരായി അങ്ങനെ നടക്കുന്ന കുറെ ആൾക്കാരുണ്ട്. ഞാന് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വടക്കേന്ത്യ പോയപ്പോ, ഞാനൊരു സായിപ്പും കൂടെ വടക്കേന്ത്യ, അപ്പം ഉത്തരേന്ത്യ വച്ചൊരു മലയാളി സ്വാമിയുണ്ട്. ഇത് പണ്ഡിതനാണ്. അപ്പൊ അയാളത്ത് ഞാൻ പറഞ്ഞു മലയാളിയല്ലേ കുറച്ച് ബോധം കാണുമെന്ന് വിചാരിച്ചു. അത് മലയാളിക്ക് ബോധം ഈ കേരളത്തിന്റെ ഈ അതിന് ഇപ്പുറം നിൽക്കുമ്പോഴുള്ളു. അപ്പുറത്ത് കഴിഞ്ഞാൽ ബോധം പോകും, പിന്നെ അവനും അതുപോലെ ആകും. അപ്പൊ ഞാൻ പറഞ്ഞു ഈ കാര്യം ഞാൻ പറഞ്ഞു ഇതൊക്കെ വെറും അബദ്ധമാണ്, ഈ ശക്തി എന്നൊക്കെ പറയുന്നൊക്കെ വെറും അബദ്ധമാണ്, ഈ പറയുന്ന മണി കിണിന്നൊക്കെ പറയുന്ന വെറും അബദ്ധമാണ്, ഇതൊന്നും പഠിച്ചുകൊണ്ട് കേരളത്തിലേക്കൊന്നും വരരുത്, ഇവിടെയൊക്കെ പറഞ്ഞോ. ഒരു വിധത്തിൽ സമ്മതിക്കത്തില്ല ആള്. പുള്ളിയുടെ അസ്ഥി പിടിച്ചുപോയി. ഇതൊക്കെ പുള്ളി കണ്ടുപിടിച്ചതുപോലെയാണ്. പിന്നെ പുള്ളിയുടെ ശക്തിക്കൊക്കെ പുള്ളി പേറ്റന്റ് എടുത്ത പോലെയാണ് പിന്നെ എന്നോട് സംസാരിക്കുന്നത്. ഒരു തരത്തിൽ അംഗീകരിക്കത്തില്ല. അതൊക്കെ ഉണ്ട്, അതൊക്കെ ഉണ്ട്, എവിടെ സാധനം അതൊക്കെ ഉണ്ട്, അത് ഉണ്ട് എന്നാ പറയും, എവിടെ അതുകൊണ്ട് അപ്പൊ അതിലൊന്നും ഒരു കാര്യമില്ല അങ്ങനെ പറയുന്നത്. പിന്നെ അദ്വൈതികൾ എന്തുകൊണ്ട് ഇങ്ങനൊരു ശക്തിവാദത്തെ സ്വീകരിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല കാരണങ്ങളാണ്. ഈ ഒന്ന് വ്യവഹാരേ ഭാട്ടനയം അദ്വൈതികൾ പറയുന്നത്, അതായത് ഞങ്ങളിങ്ങനെയുള്ള ഈ തത്വചിന്തയൊക്കെ പറയുമ്പോൾ ഇങ്ങനെയുള്ള പല കാര്യങ്ങളിലും മീമാംസകരുടെ ഭാട്ടന്മാരുടെ മീമാംസകരുടെ ആ പ്രക്രിയകൾ ഞങ്ങൾ സ്വീകരിക്കും. അതിന് കാരണം എന്താണ്? അവർ വേദത്തെ അംഗീകരിക്കുന്നു, ഞങ്ങളും വേദത്തെ അംഗീകരിക്കുന്നു. ഇതൊരു പഴയ രീതിയാണ്. അതുകൊണ്ട് എന്താണ് ഞങ്ങളതിനെയൊക്കെ അംഗീകരിക്കുന്നു. മീമാംസകർ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അംഗീകരിക്കുന്നു. അത് ശങ്കരാചാര്യർ ഒരിടത്ത് പറയും, പണ്ടൊരു അഗസ്ത്യൻ എന്ന് പറയുന്ന ബ്രാഹ്മണൻ ഉണ്ടായിരുന്നു. ശങ്കരാചാര്യർ പറയുന്ന ആ ബ്രാഹ്മണൻ എന്ത് ചെയ്തു? സമുദ്രമെല്ലാം കുടിച്ച് വറ്റിച്ചു. അതുകൊണ്ട് അങ്ങനെ ഒരു അഗസ്ത്യൻ എന്ന് പറയുന്ന മനുഷ്യൻ, അയാൾ ബ്രാഹ്മണൻ, അയാൾ സമുദ്രമെല്ലാം കുടിച്ച് വറ്റിച്ചുകൊണ്ട് ഇന്നുള്ള എല്ലാ ബ്രാഹ്മണർക്കും അതിന്റെ ക്രെഡിറ്റ് ഉണ്ടെന്നാണ്. ഇന്നിവരാരും കുടിച്ചു കഴിഞ്ഞാൽ സമുദ്രം വറ്റത്തില്ല. പക്ഷെ ഇത് പറയണം, എടുത്തു പറയണം. അതുകൊണ്ട് ഇന്നുള്ള എല്ലാ ബ്രാഹ്മണരും എന്താണോ അതിന്റെ ഒരു ആ പരമ്പരയിൽപ്പെട്ടവരാണ്, നമുക്കതിന്റെ വലിയ ക്രെഡിറ്റ് ഉണ്ടെന്ന് പറയുന്ന ആളാണ് ആര്? ശങ്കരാചാര്യ. ബ്രാഹ്മണന്റെ മഹത്വം അങ്ങനെ തന്നെയാണ്. ഏതോ ഒരു പുരാണത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു ബ്രാഹ്മണൻ സമുദ്രം കുടിച്ച് വറ്റിച്ച്, അതുകൊണ്ട് എല്ലാ ബ്രാഹ്മണരും അതല്ല. ഇപ്പോൾ ഇപ്പോൾ ഒരു വലിയ വിവാഹം നടക്കുന്നുണ്ടല്ലോ, പൂർണ്ണത്രയീശ ക്ഷേത്രത്തിൽ കാൽ കഴുകി ചൂട്ട്, കാൽ കഴുകി ചൂട്ടെന്ന് പറയുന്നു. എന്നുവെച്ചാൽ ബ്രാഹ്മണരെ കാല് കഴുകിച്ച് അവർക്ക് ഭക്ഷണം കൊടുക്കുക. ഒരു കാലത്ത് ഇങ്ങനെയുള്ള ആചാരങ്ങളൊക്കെ നിന്ന് നടന്നോട്ടെ, പക്ഷെ ഇന്ന് ഇതൊക്കെ ചെയ്യിക്കുന്നത് ഇന്ന് പണ്ടൊക്കെ അത് നടന്നു. ഇന്നതൊക്കെ ചെയ്യിക്കുന്നത് ഇതൊന്നും യാതൊരു ആവശ്യമില്ലാത്ത കാര്യമാണ്. അത് ഉടുപ്പിയില് അതിൽ കിടന്ന് ഉരുളം, അതും ഉരുളുന്നവര് അതിനു വേണ്ടി ജാതിക്കാറുണ്ട്, താഴ്ന്ന ജാതിക്കാർ, അയിത്ത ജാതിക്കാർ, അവരതിൽ കിടന്ന് ഉരുണ്ട് കഴിഞ്ഞ ഇനി വേറെ ഒന്നുകൂടെ പറയാം, അതുകൂടെ പറയാതിരിക്കാൻ പറ്റില്ല. ഇത് പറയുമ്പോൾ അത് പറയുമ്പോൾ പലർക്കും കൊള്ളും. ഇപ്പൊ ഈ ബ്രാഹ്മണരുടെ പല ആചാരങ്ങളും ഇന്ന് സ്വാമിമാരെടുത്തിട്ടുണ്ട്. ഈ സ്വാമിമാരുടെ കാല് കഴിച്ചു കൂട്ടുന്ന ഒരു പരിപാടി ഇന്നുണ്ട്. ഇതിന്റെ കാര്യം എന്താ? ഇതെന്താവശ്യം? അതും ചിന്തിക്കേണ്ട കാര്യമാണ്. ബ്രാഹ്മണരെ നിങ്ങൾ കുറ്റം പറഞ്ഞു, ബ്രാഹ്മണരുടെ കാല് കഴിച്ചു കൂട്ടാൻ പാടില്ല. പിന്നെ എന്തിനാ ഈ സന്യാസിമാരുടെ കാല് കഴിച്ചു കൂട്ടുന്നു? അത് തന്നെ, എന്തിനാ കാല് കഴിക്കുന്നു? അവർക്ക് ഭക്ഷണവും കാശും കൊടുത്താ പോരെ? അതും ചിന്തിക്കേണ്ട കാര്യമാണ്. ബ്രാഹ്മണര് കാല് കഴിച്ചു കൂട്ടുന്നത് തെറ്റാണെങ്കിൽ സന്യാസിയുടെ കാല് കഴിച്ചു കൂട്ടുന്നതും തെറ്റ് തന്നെയാണ്. ഏത് അപ്പോ കാല് കഴിച്ചു കൂട്ടുന്ന ബ്രാഹ്മണരോട്, ഞങ്ങൾ വേദം പഠിച്ചവരാണ്, ഞങ്ങൾ പല ക്വാളിറ്റി ഉണ്ട്, ഞങ്ങളുടെ ക്വാളിറ്റി കൊണ്ടാണ് ഞങ്ങളുടെ കാല് കഴിച്ചു കൂട്ടുന്നതെന്ന് അവർക്കും പറയാമല്ലോ. പറഞ്ഞോളി, ഞങ്ങൾ പൂജ ചെയ്യുന്നവരാണ്, കാല് കഴിച്ചു കൂട്ടുന്നവരാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് പല ക്വാളിറ്റികളുണ്ട്. ക്വാളിറ്റി ഉള്ളതുകൊണ്ട് കാലെന്തിനാ കഴുകാൻ പോകുന്നു? അതെന്തിനാ? നീ പിന്നെ തല കഴുകിയിട്ട് കുറച്ച് തണുക്കെങ്കിലും ചെയ്യും. ഇങ്ങനെ തലയിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ഒരു സമയം തണുത്തെങ്കിലും വരും. അതുകൊണ്ട് ഈ കാല് കഴിച്ചു കൂട്ടുക എന്നൊക്കെ ആചാരങ്ങളെ ഇങ്ങനെ പിന്തുടരുന്നതിന് അർത്ഥമൊന്നുമില്ല. അങ്ങനെ കാല് എന്തെങ്കിലും കാലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ നിന്ന് കൊടുക്കാറില്ല പണിയും നടത്തി വെറുതെ എന്തിനാ കാല് കഴിച്ചു കൂട്ടുന്നു. ഭക്ഷണം കൊടുക്കണം നമുക്ക് ശരിയാണ്. അല്ലെ നിങ്ങൾ അങ്ങനെ ഒരു പിന്നെ കാര്യം ചെയ്യണമെങ്കിൽ നിങ്ങൾ വിളിച്ച് ക്ഷണിച്ച് വരുന്ന എല്ലാവരുടെയും കാല് കഴുകണം. ജാതി ഇല്ലാത്തവരാണെങ്കിൽ കുറച്ചുപേരെ മാത്രം തന്നെ കാല് കഴുകുന്നത് അതിഥിയാണ്. അതെ അതിഥി എന്നുള്ള ന്യായം അനുസരിച്ചാണെങ്കിൽ വരുന്ന എല്ലാവരെയും ഇപ്പോൾ ഒരു ഡ്രസ്സ് ഇട്ടെന്നും പറഞ്ഞ് അവൻ്റെ കാല് കഴുകുന്നത് അതിൻ്റെ വ്യക്തി എന്തോ അങ്ങനെയാണെങ്കിൽ ബ്രാഹ്മണരുടെ കാല് കഴുകുന്നത് ശരിയാവും. അല്ലെങ്കിൽ വരുന്ന എല്ലാവരുടെയും കാല് കഴുകണം. ശരി ഇന്നത്തെ കാര്യം. അപ്പൊ ആ വ്യക്തിയെ നമ്മൾ നോക്കുന്നില്ല. ഒരു എന്താണ് ആതിഥി സേവ എന്നുണ്ടെങ്കിൽ കാലം കഴിയും. ഇവന് കാല് കഴിയും. ഇവൻ കൈ കഴുകാതെ പോയിരുന്നു ഭക്ഷണം കഴിക്കുന്നു. അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ശ്രദ്ധിച്ചോ. ഈ കാല് കഴുകുമ്പോ ഈ കാല് കഴുകുമ്പോ എന്നെ കൈ കഴുകുന്ന കാര്യമാണ് പറന്നു പോകും. കാല് കഴുകുന്നിടത്ത് പോയി നോക്കിയാ മനസ്സിലാവും. അങ്ങനെ ഈ കാല് കഴുകും. ഞാനത് കണ്ടിട്ടല്ലേ പറയുന്നു, വെറുതെ പറയുന്നു. കാല് കഴുകുന്നതിന്റെ ഈ സ്പീഡിൽ എവരെങ്കിലും എല്ലാം മറന്നിരിക്കുകയാണ്. അയാൾ കാലില് വെള്ളമൊഴിച്ച് കഴുകുമ്പോൾ ഇവർ സ്വയം ഒന്നും മറന്നിരിക്കുകയാണ്. അപ്പൊ ഇവര് ഇതൊക്കെ ഇതൊന്നും ആരും കേൾപ്പിക്കരുത്, എന്നെ വഴിയിലിട്ട് കണ്ടത് നിങ്ങളെ കേൾക്കാം. ഇത് ന്യായം പറയണമെങ്കിൽ എല്ലായിടത്തും ഒരുപോലെ പറയണം. അതിലൊന്നും ഒരു കാര്യമില്ല. അങ്ങനെ കഴുകണമെങ്കിൽ നിങ്ങളങ്ങനെ എന്താണോ സന്യാസിക്ക് ജാതിയില്ല എന്നൊക്കെ പറയണമെങ്കിൽ നിങ്ങൾ എല്ലാവരെയും കഴുകും. വരുന്ന എല്ലാവരും എന്താ കുഴപ്പം? അല്ലാതെ ഇന്ന് കുറച്ച് പേരുടെ കാല് കഴുകുക എന്നൊക്കെ പറയുന്നതിന് എങ്ങനെ എന്തിനാ കഴുകുന്നു? അതിന്റെ ആവശ്യം തോന്നും. അതായത് ഈ പഴയ കാലത്തൊക്കെ എന്ന് വെച്ചാൽ ഈ കാല് കഴുകുക എന്നൊക്കെ പറയുന്നത് അർഘ്യം പാദ്യം എന്നൊക്കെ പറയുന്നത് പണ്ട് മനുഷ്യനെന്ന് പറയുന്നത് ഇതുപോലെ ടാർ റോഡോ കാറോ യാത്രയോ ഒന്നുമില്ല. ആൾക്കാർ നമ്മൾ ഒരാളെ വിളിച്ചു കഴിഞ്ഞാൽ അവർ ഈ മണ്ണും പൊടിയും ഒക്കെ ചവിട്ടി മുഷിഞ്ഞ് ഒക്കെ ആയിരിക്കും വരുന്നത്. അങ്ങനെ മുഷിഞ്ഞൊക്കെ വരുമ്പോഴത്തേക്ക് അവരെ ഒരിടത്ത് ഇരുന്ന് തറയിലിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ കാലൊക്കെ മടക്കിയിട്ടിരുന്ന് കഴിയുമ്പോൾ ദേഹത്തൊക്കെ വൃത്തിയുടെ വഴുക്കാവും. അപ്പൊ അന്നത്തെ കാലഘട്ടത്തിൽ കഴുകേണ്ടൊക്കെ ആവശ്യമുണ്ട്. ഇന്നിപ്പോൾ സ്വാമിമാർ വരുന്നത് ഇന്നോവയിൽ വന്നിങ്ങോട്ട് ഇറങ്ങുന്നു. കാലിൽ അവൻ്റെ കാലിൽ കിടക്കുന്ന ഷൂസാണ് അതങ്ങോട്ട് മാറ്റി ഇട്ടിട്ട് അവൻ ഇരിക്കുമ്പോഴത്തേക്ക് കാലെന്തിനാ കഴുകുന്നു? ഇവിടെ അഴുക്കും പൊടിയൊന്നും ഇല്ലല്ലോ. പിന്നെ ഇന്ന് ടാർ റോഡിൽ കാറിൽ കയറി വരുമ്പം ഇനി ആർക്കെങ്കിലും കാലിൽ അഴുക്കുണ്ടെന്നു അവർക്ക് പോയി കഴുകാം. പിന്നെ തറയിൽ കാലും മുടക്കിയിരുന്നാലും ഭക്ഷണം കഴിക്കുന്നില്ലേ? ഇതെല്ലാവരും കസേരയിലായിരിക്കുന്നു. ഇനി കാലിൽ എന്തെങ്കിലും പൊടിയുണ്ടെങ്കിലും അവന്റെ ദേഹത്ത് പറ്റത്തില്ല. അപ്പൊ പ്രായോഗികമായി അതിൻ്റെതായ ആവശ്യങ്ങൾ ഇനി ഉണ്ടോ ഇല്ലയോ എന്ന് ചിന്തിച്ചിട്ട് വേണം ചെയ്യാൻ. അല്ല വെറുതെ പണ്ട് ഓരോ ആചാരങ്ങൾ ചെയ്ത് അതിന്റെ പേരിൽ ചെയ്യുന്നതിനൊന്നും അതിന് കാര്യമൊന്നും ഇന്നില്ല. ഇന്നത്തെ സാഹചര്യമൊക്കെ മാറിയില്ല. ഇന്നിപ്പോ കാറിലല്ലാതെ ഏത് സമയം വരും നമ്മൾ വിളിച്ചു. പിന്നെ വരുന്ന ഈ തമിഴ്നാട്ടിൽ നിന്ന് കാവ്യം കൊടുത്തോണ്ട് വരുന്നവർ അവരുടെ കാലം നമ്മളോട്ട് കഴുകത്തില്ല. ശരിക്കും അവരുടെ കാലം കഴിയേണ്ടത് അവരീ വർക്കരയിലും അവിടെ ഇവിടെയൊക്കെ ഞാൻ അലഞ്ഞു കടന്ന് അലഞ്ഞു നടന്ന് അവരെ കയറ്റത്തുമില്ല, അവർക്ക് ഭക്ഷണം കൊടുക്കത്തില്ല, അവരെ ഓടിക്കുകയും ചെയ്യും. കാറിൽ വരുന്നവരെ കയറ്റിയിരുന്നു കാല് തേച്ചു കഴുകും. ശരിക്കും കാല് കഴുകേണ്ട അവരുടെയാണ്. നിങ്ങൾക്ക് അങ്ങനെ ഒരു നല്ല മനസ്സുണ്ടെങ്കിൽ ആ അലഞ്ഞു കിടക്കുന്ന ഭിക്ഷക്കാർ അവരെ വിളിച്ച് കാല് കഴുകിയിട്ട് പിന്നെ അവർക്ക് ഭക്ഷണം കൊടുക്കും. ഞാൻ കാശി താമസിക്കുന്ന സമയത്ത് അവിടെ ഇതുപോലെ ഒരു അവിടെ ഭണ്ഡാര എന്ന് പറയും, ഭണ്ഡാരാണ്. അപ്പം ഭണ്ഡാരാണെത്തുമ്പോഴത്തേക്ക് ഇതുപോലെ സന്യാസിമാരെ എല്ലാം വിളിച്ച് പല ആശ്രമങ്ങളെയും വിളിച്ച് അവരെ അവിടെ കാലു കഴുകുന്ന പരിപാടിയൊന്നുമില്ല. ഇവിടുത്തെ പോലെ അങ്ങനെ ഒരു പരിപാടി അവിടെ ഞാൻ അങ്ങനെ കണ്ടിട്ട്, ഇത് മലയാളികളെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്യുമെങ്കിലേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും വന്ന് ഭക്ഷണം കഴിച്ചു പോയി. അപ്പോൾ ഭക്ഷണം കഴിച്ചു പോയപ്പോഴത്തേക്ക് അവിടെ ഇത്തരുടെ ഭാണ്ഡേശ്വരം എന്ന് പറയും, എൻ്റെ മുമ്പിൽ റോഡാണ്. ഇവരിങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഞാൻ നോക്കിയപ്പോൾ കുറേ ആൾക്കാർ വന്നിരിക്കുന്നു. അവരെന്ന് പറയുന്ന അവിടെ കക്കൂസ് വൃത്തിയാക്കുന്ന ആൾക്കാരാണ്. അതിന് നടക്കുന്നവര് അവരെ ചമാറെന്ന് പറയും. വളരെ അയിത്തമുള്ള ആൾക്കാരാണ്, എല്ലാവരും ഒരു അയിത്തക്കാരായി കാണുന്നതാണ്. ഇവർ പുറത്തു നിന്ന് വന്നിട്ട് ഇങ്ങനെ കാണിച്ചു ഭക്ഷണം വേണോ. അപ്പൊ ഞാൻ നോക്കി ഇവിടെ സന്യാസിമാരൊക്കെ ഇരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിക്കുന്ന അമ്പലത്തിന്റെ മുമ്പിൽ, ഇത് അമ്പലമാണെങ്കിൽ ഇതുപോലെ മുമ്പിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്. ഞാൻ ഇങ്ങനെ കൈ കാണിച്ചു അവിടെ നിൽക്കാൻ പറഞ്ഞു. ഇവരവിടെ നിന്ന് ഇവർക്ക് പേടി ഭക്ഷണം കിട്ടുമോ കിട്ടൂലേ. ഇടയ്ക്കിടയ്ക്ക് എന്നെ കാണുമ്പോഴും ഇങ്ങനെ ഞാൻ കാണിക്കും, അവരെ കാര്യം മറക്കാതിരിക്കാം. ഞാൻ ഇങ്ങനെ കൈയാണെങ്കിൽ നിൽക്കാൻ. അപ്പൊ ഈ സന്യാസിമാരുടെ ഒരു രണ്ട് മൂന്ന് ട്രിപ്പ് കഴിഞ്ഞ് മെയിനുള്ളവരെല്ലാം കഴിച്ചു, പിന്നെ ഞങ്ങളൊക്കെ കഴിക്കുകയാണ്, ഞങ്ങളൊക്കെ വിളമ്പ് കഴിഞ്ഞു. അപ്പോഴത്തേക്ക് ഞാൻ അവരെ ഇഞ്ഞു വിളിച്ച് കയറി വരാൻ പറഞ്ഞു. കയറി വരാൻ പറഞ്ഞപ്പോഴത്തേക്ക് അവർക്ക് പേടിയായി, കാരണം അവരുടെ ജീവിതത്തിൽ അവരിതിനകത്ത് കയറിയിട്ടില്ല, ഈ അമ്പലത്തിൻ്റെ അകത്ത്. ഇത് ക്ഷേത്രമാണെങ്കിൽ മുമ്പിൽ ഇതുപോലെ ഒരു വലിയ, അവിടെ പോയിട്ടുള്ളവർക്കറിയാം, ഒരു വലിയ ഹാളാണ്. ഹാളിലിരുന്ന ഭക്ഷണം കഴിക്കുന്നു. അപ്പോൾ ഇവർ കയറിയില്ല. അപ്പോൾ ഞാൻ താഴോട്ടിറങ്ങിയിരുന്നു, പടിയിൽ അവിടെ ചെന്നിട്ട് കയറി വരാൻ പറഞ്ഞു. ഒരാകെ പേടിച്ചു, പേടിച്ചെങ്കിലും ഞാൻ ധൈര്യമായിട്ട് കയറാൻ പറഞ്ഞു, കയറി വരാൻ പറഞ്ഞു. അപ്പോൾ അവർക്കൊരു പുതിയ അനുഭവമാണ്. അവരിങ്ങനെ നാലുപാടൊക്കെ നോക്കി കയറി വരികയാണ്. അവർ ആ ജീവിതത്തിൽ ആദ്യമായിട്ട് അതിൻ്റെ അകത്ത് കയറും. അവരെ കയറ്റി ഹാളിൽ ഞാൻ കൊണ്ടുവന്ന് ഇരുത്തിയിട്ട് ഞാൻ ഭക്ഷണം വിളമ്പി കൊടുത്തു. അപ്പോൾ അന്നത്തെ അവിടുത്തെ ഒരു മഹന്ത എന്ന് പറയുന്നത് ശ്രീധരാനന്ദ്, അദ്ദേഹം ഒരു പാവം മനുഷ്യൻ, ഒരു വെറും ഒരു സാധു മനുഷ്യനാണ്. മുമ്പിരുന്ന സ്വാമി സമാധിയായി, അങ്ങനെ ഒരു വില്ലനായിരുന്നു, അദ്ദേഹം ഒരു സാധു. അപ്പം ഞാനിങ്ങനെ ഇവർക്ക് ഭക്ഷണം വെച്ചുകൊണ്ടെങ്കിലും പലരും ഇങ്ങനെ നോക്കുന്നുണ്ട്, ഇവരെങ്ങനെ ഇവിടെ കയറി എങ്ങനെ ഭക്ഷണം കഴിക്കുന്നു എന്നൊക്കെ. ഞാനിതൊന്നും കാണാത്ത ഭാഗത്തിൽ ഇവരെ ആരെയും കണ്ടാത്ത രീതിയിൽ പിന്നെ ഞാനവർക്ക് ഭക്ഷണം എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവർ കഴിക്കുകയാണ്, ഇവരിടയ്ക്കൊക്കെ നോക്കുന്നുണ്ട് എന്തെങ്കിലും സംഭവിക്കുമെന്ന്. അപ്പോൾ കുറേശ്ശെ ഇങ്ങനെ എൻ്റെ ഇടയ്ക്ക് സ്വാമി ഒന്ന് എൻ്റെ പിറകെ ഒന്ന് ചൊറിഞ്ഞിഞ്ഞു. വെറും പാവമാണ്. നിങ്ങളീ പണി എന്തായി കാണിച്ചത്? നമ്മളെല്ലാവരും കൂടെ ഒന്ന് അടിച്ചോടിക്കും. ചില കാര്യത്തോട് പൊടിക്ക് അങ്ങനെ പൊടിക്ക് ഒന്നിനും അഭിപ്രായമുള്ള ആളല്ല, എതിർപ്പൊന്നുകൊണ്ടാണ്. ഞാൻ പറഞ്ഞു, സ്വാമി ഒന്നും ഇതൊന്നും കണ്ടിട്ടില്ല, കണ്ടതും കേട്ടതായിട്ടൊന്നും ഭാവിക്കരുത്, ഒരു ഭക്ഷണം കഴിച്ചിട്ട് എഴുന്നേറ്റ് പോട്ടെ എന്ന്. വരുന്നവരെല്ലാം ഇങ്ങനെ സൈഡിലേക്ക് നോക്കും, ചമ്മാറുകൾ മുമ്പിലിരുന്ന് ഭക്ഷണം കഴിക്കും, അമ്പലത്തിൻ്റെ മുമ്പിൽ എല്ലാവരും ഇങ്ങനെ നോക്കും. അവസാനം എന്തോ ഭാഗ്യത്തിന് ഏതെങ്കിലും ഒരു തന്നെ ഒരു ചോദ്യത്തോടെ ഉണ്ടാക്കിയിരുന്നെങ്കിൽ പ്രശ്നമായിരുന്നു, അവിടെ വലിയ പ്രശ്നമായിരുന്നു. ഞാൻ പിന്നെ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഒരു ആവേശം കൊണ്ടങ്ങ് ചെയ്തതാണ്. പുരാതി വരുമ്പോൾ ഒരു ദൈവം പറഞ്ഞങ്ങ് ചെയ്തതാണ്, എന്റെ ഭവിഷ്യത്തൊന്നില്ല, അത്ര കാര്യമായിട്ട് ചിന്തിച്ചതുമില്ല. ഇവരെ കയറ്റിയാലെന്താ എന്നൊരു തോന്നൽ എനിക്ക്, അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. പെട്ടെന്ന് മനസ്സിൽ തോന്നുന്നതനുസരിച്ച് പ്രവർത്തിച്ചോളൂ, പലപ്പോഴും എനിക്ക് പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അത് അങ്ങനെ അങ്ങ് അവസാനിച്ച് അവരെല്ലാം ഭക്ഷണം കഴിച്ച് ദക്ഷിണയും കൊടുത്തു ഒക്കെ വാങ്ങിച്ചുകൊണ്ട് അവരിറങ്ങിപ്പോയി. പിന്നെ പലരും വന്നിട്ട് സ്വാമിയെടുത്ത് ചോദിച്ചു. അപ്പോൾ അതെന്താ അവരിവിടെ കയറ്റിയിരുത്തിയത് എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ സ്വാമി ഒരു പാവമാണെങ്കിലും സ്വാമി ചെറിയ ബുദ്ധിയിലൊക്കെ പറഞ്ഞു, അത് പിന്നെ അവിടെ ശിവനാണ്, അപ്പോൾ ശിവന്റെ ആദേശമാണ് അത്, ശിവന്റെ നിർദ്ദേശമാണെന്നൊക്കെ പറഞ്ഞ് പറഞ്ഞാൽ അവർ വിശ്വസിച്ചു. അങ്ങനെ എന്തൊക്കെ പറഞ്ഞ് സ്വാമി ആ പ്രശ്നം തണുപ്പിച്ചങ്ങ് കളഞ്ഞു. അപ്പോൾ ഈ ഇങ്ങനെ വരുന്നവർക്ക്, ഏത് വിശന്ന് വരുന്നവർക്ക് നിങ്ങൾ ഭക്ഷണം കൊടുക്കുകയാണെങ്കിൽ വിളിച്ചിരുത്തി കൊടുത്തു കഴിഞ്ഞാൽ കാല് കഴിച്ച എല്ലാവരും അത് നോക്കി മനസ്സിലാക്കും. അങ്ങനെ വരുന്നവരത് ഓടിക്കാൻ അവിടെ പ്രത്യേക ആളെ നിർത്തും, ഗൂണ്ടകളെ അവരെ അടിച്ചോടിക്കാൻ. എന്നിട്ട് കാറിൽ വരുന്നവരെ കാല് തേച്ച്. ഇതൊക്കെ മാറ്റേണ്ട കാര്യങ്ങളാണ്. അല്ലെങ്കിൽ മറ്റേതും നമ്മൾ അംഗീകരിക്കണം. ഏത് അമ്പൂരിമാരെ കാല് കഴുകി ചൂട്ടുന്നതും നമ്മൾ അംഗീകരിക്കും. അതിന്റെ അനുകരണമാണല്ലോ ഇത്. പിന്നെ പഴയകാലത്ത് അതൊക്കെ ചെയ്തിരുന്നു, ശരി, കാലം മാറിയല്ലോ. ഇനി എന്തിനാ അതിൻ്റെ ഒക്കെ ആവശ്യം? ഇനി അത്ര ആവശ്യങ്ങളുടെയൊന്നും അത്തരം കാര്യങ്ങളുടെയൊന്നും കാര്യങ്ങളൊന്നുമില്ല. മാറ്റേണ്ട കാര്യങ്ങളാണ്. അവരെങ്കിലും വിളിച്ചോ, അവർ വന്നു അവരെ സ്വീകരിച്ചെടുക്കുക, ഭക്ഷണം കൊടുക്കുക, കഴിച്ചുകൊണ്ട് പോവുക, അത്രയേ ഉള്ളൂ. ഇപ്പോഴും നമ്മളൊക്കെ ചില വീടുകളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ആൾക്കാർ കിണ്ടിയിൽ വെള്ളം കൊണ്ടുവരും എന്നാണ് കാലൊഴിക്കുക. മിക്കവാറും വീടുകളിലൊന്നും കിണ്ടി കാണത്തില്ല. ഇവരടുത്ത് അമ്പലത്തിലോ എവിടെയെങ്കിലും പോയി കിണ്ടി വാടകയ്ക്ക് എടുക്കും, നമ്മളെ കാല് കഴുകാൻ വേണ്ടി. ആ കിണ്ടി തന്നെ ഒഴിക്കണം, വാൽക്കിണ്ടിയുണ്ടല്ലോ. മനുഷ്യന്റെ ഓരോരോ വിശ്വാസങ്ങളാണ്. അതെ, അതായത് പഴയകാലത്തെ ഇങ്ങനെയുള്ള പല ആചാരങ്ങളും നിലനിന്നിരുന്നു. അതന്നെ ഞാൻ പറയുന്നത്, അങ്ങനെ കാല് കഴുകണമെങ്കിൽ കാല് കഴുകണമെങ്കിൽ യേശു ചെയ്ത പോലെ ചെയ്യണം. എന്താണ് യേശു? ശിഷ്യന്മാരുടെ കാല കഴുകി. അതുപോലെ നമ്മളെല്ലാവരുടെയും കാല് കഴുകണം. ഈ പള്ളികളിൽ, എല്ലാ പള്ളികളിലും അതിൻ്റെ പിന്നെ ആഘോഷത്തിന് അവർ വൈദികൻ വന്നിട്ട്, അതും ആരെയാ കഴുകുന്നത്? പൈസക്കാർ മാത്രം. നല്ല പൈസക്കാരെ അവിടെ ഇരുത്തി അവരെ കാല് കഴുകും. അതും ഇന്ന് അങ്ങനെയായി. മറ്റത് ഒരു മെസ്സേജായിരുന്നു ക്രിസ്തു കൊടുത്തത്. അപ്പോൾ കാല് കഴുകുന്നതിനങ്ങനെ ചെയ്യണമെങ്കിൽ വിവേചനം കാണിക്കാതെ എല്ലാവരുടെയും കാല് കഴുകും, അല്ലെങ്കിൽ ആരെയും കാല് കഴുകും. കാരണം ഇന്നത്തെ കാലം, പഴയ കാലത്ത് ചെയ്ത് തെറ്റെന്ന് ഞാൻ പറയുന്നില്ല, അന്ന് പല ആചാരങ്ങളും നടന്നിരുന്നു. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതുകൊണ്ടാണ്, ഈ ശങ്കരാചാര്യർ പറഞ്ഞ പോലെ ആവും. എന്താണ്, പണ്ടൊരു അഗസ്ത്യൻ വെള്ളം കുടിച്ച് വറ്റിച്ച്, അതിന്റെ ക്രെഡിറ്റ് എന്നുള്ള എല്ലാ ബ്രാഹ്മണർക്കും ഉണ്ട്. അതുകൊണ്ട് ബ്രാഹ്മണരെല്ലാം പൂജ്യരാണ്, പണ്ട് അഗസ്ത്യൻ വെള്ളം കുടിച്ചോണ്ട് എന്ന് പറയുന്ന പോലായിപ്പോ ഈ കാര്യങ്ങൾ പല ആചാരങ്ങളും നടക്കും. അപ്പൊ അതുപോലെയാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. എന്താണ് ഈ ശക്തിവാദം എന്നെല്ലാം പറയുന്നത്? പഴയകാലത്ത് അതൊക്കെ അങ്ങനെ സ്വീകരിച്ചിരുന്നു, അതുകൊണ്ട് അത് പ്രചാരത്തിലിരിക്കുന്നു. ഇന്ന് അതിനൊന്നും വലിയ പ്രസക്തിയില്ല. പിന്നെ അദ്വൈതത്തിൽ എന്തുകൊണ്ട് ശക്തി എന്ന് പറയുന്നത് ഒന്നിനെ സ്വീകരിക്കേണ്ടി വരുന്നു, അത് വേറൊരു വിഷയമാണ്. അതിനെക്കുറിച്ചെല്ലാം പറഞ്ഞു. ശക്തിവാദം വന്നുകൊണ്ട് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്നെയുള്ളൂ, അത് മറ്റൊരു വിഷയമാണ്.